വരെ സ്മരിച്ചു ആറാം ശ്ലോകം. ഭഗവാൻ പറയുന്നത് അർജുനന്റെ പ്രശ്നം മനസ്സിനെ വിഗ്രഹിക്കുക ബുദ്ധിമുട്ടാണ്. നിഗ്രഹം എന്ന് വെച്ചാൽ സ്വാധീനമാക്കുക, മനസ്സിനെ സ്വാധീനമാക്കുക, ഇച്ഛാശക്തിക്ക് വിധേയമാണ്. അതാണ് മനസ്സിന്റെ നിഗ്രഹം. മനസ്സിനെ ഇല്ലാതാക്കുക എന്ന പ്രശ്നത്തിലല്ല, ഇച്ഛാശക്തിക്ക്, ഒരു ജീവന്റെ ഇച്ഛാശക്തിക്ക് മനസ്സിനെ അധീനമാക്കുക അത് അസാധ്യമാണ്. കാരണം അത് ആ ഇച്ഛാശക്തിയെ മറികടന്നു പോകുന്നു. അതാണ് അതിന്റെ സ്വഭാവം. ഇതാണ് അർജുനന്റെ പരാതി. അതിന് ഭഗവാൻ പറഞ്ഞു, അഭ്യാസേന വൈരാഗ്യേണ ച, അഭ്യാസ വൈരാഗ്യങ്ങളെ കൊണ്ട്. ഇത് യോഗസൂത്രത്തിലും പറയുന്നുണ്ട്, ഇതേ കാര്യം തന്നെ. അഭ്യാസ വൈരാഗ്യാഭ്യാം ചത്തനിരോധ, മനോനിഗ്രഹത്തെ കുറിച്ച് പറയുന്ന ഭാഗത്ത് പതഞ്ജലി ഇത് തന്നെയാണ് പറയുന്നത്. തത്ര സ്ഥിത യത്നോ അഭ്യാസ സ്വദീർഘകാല നൈരന്തര്യ സത്കാരാസീ വിദോ ദൃഢഭൂമി. തുടർന്നു വരുന്ന സൂത്രങ്ങൾ ഈ മനോനിഗ്രഹത്തെ കുറിച്ച് പറയുന്നു. ഈ കാര്യം തന്നെ വസിഷ്ഠനം പല ഭാഗങ്ങളിൽ ചർച്ച ചെയ്യുന്നുണ്ട്. വസിഷ്ഠത്തിൽ ശ്രീരാമനോട് ഉദ്ദേശിക്കുന്ന സന്ദർഭങ്ങളിൽ എങ്ങനെ മനോനിഗ്രഹം, മനസ്സിന്റെ സ്വാധീനത കഴിയും, അവിടെ എല്ലാം പറയുന്നത് ഈ ഒരു കാര്യം തന്നെയാണ്, അഭ്യാസ വൈരാഗ്യം. അഭ്യാസത്തിന്റെ രീതിയെക്കുറിച്ച് പറയുന്നിടത്ത് ഓരോരോ ആചാര്യന്മാരും അവരുടേതായ രീതിയിൽ പറയും. ഇവിടെ രാമാനുജാചാര്യർ പറയും, മതാരാധനാരൂപേണ അന്തർഗത ജ്ഞാനേന കർമ്മണ ജിതമനസ പറയും, ഈശ്വര ആരാധനയിലൂടെ, ഈശ്വരഭക്തിയിലൂടെ മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക, അതൊരു മാർഗമാണ്. വസിഷ്ഠം പറയുന്നത് അധ്യാത്മവിദ്യ അധിഗമേന, ആ മനോനിയന്ത്രണത്തിലുള്ള ഉപായങ്ങളിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത്. ഇവിടുത്തെ ഈശ്വരഭക്തിയെക്കുറിച്ച് പറയുന്നു. മറ്റൊരു പറയുന്നു ആത്മവിദ്യാപ്രാപ്തി. അതാണ് വസിഷ്ഠം പറയുന്നത്, മുഖ്യമായി പറയുന്നു. മറ്റ് പല ഉപായങ്ങളും അവിടെ പറയുന്നുണ്ട്. രണ്ടാമതായി പറയുന്നു, അവിടെ ചോദ്യം വരും, ആത്മവിദ്യ മനസ്സിന് നിയന്ത്രണമില്ലാത്തവന് ആത്മവിദ്യ പ്രാപിക്കാൻ കഴിയുന്നില്ലല്ലോ. അതിനടുത്ത് ചോദിക്കുന്നു രാമന്റെ ചോദ്യം, ആത്മവിദ്യ പ്രാപ്തിയിലൂടെ മനസ്സിനെ നിയന്ത്രിക്കണമെന്ന് പറഞ്ഞാൽ ആത്മവിദ്യ പ്രാപിക്കുന്നതിനാണ് മനസ്സ് തടസ്സമായി നിൽക്കുന്നത്. പിന്നെ ആത്മവിദ്യാപ്രാപ്തിയിലൂടെ എങ്ങനെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ സത്സംഗം ഓരോന്നോരോന്നായിട്ട് പറയുന്നു. സത്സംഗത്തിലൂടെ, സത്സംഗത്തിലൂടെ എന്ത് വരുന്നു? അതിൻ്റെ ആവർത്തനം വരും. ആവർത്തനം കൊണ്ട് പറയുന്നു, വീണ്ടും മനസ്സിന്റെ നിയന്ത്രണത്തിന് തടസ്സമായി നിൽക്കുന്നു വാസനകൾ, തടസ്സമായി നിൽക്കുന്നു. പറയുന്നു പ്രാണസ്പന്ദനത്തെ നിരോധിക്കുക, അങ്ങനെ ചെയ്യാം, അങ്ങനെ മനസ്സിനെ നിയന്ത്രിക്കാം. പ്രാണായാമ പരിശീലനത്തിലൂടെയും മറ്റും അതും പറയുന്നുണ്ട്. വാസനകളെ ദൂരീകരിക്കാൻ ശ്രമിക്കുക. വാസനകൾ എന്താണ്? കാമവാസന, ക്രോധവാസന, ഇത്തരം വാസനകൾ. അപ്പോൾ അതിനെ സദ്വാസനകളുണ്ട്, അതിനെ പരിഹരിക്കുക. അത് ഇവിടെ പതഞ്ജലിയും പറയുന്നുണ്ട്. സദ്വാസനകളിലൂടെ ആ വാസനകളെ കുറിച്ച് വാസിഷ്ഠത്തിൽ പ്രത്യേകിച്ചൊരു പ്രകടനമായിട്ട് തന്നെ മനോനാശം, വാസനാനാശം എന്ന് വേർതിരിച്ച് തന്നെ പറയുന്നു. ലോകവാസന, ശാസ്ത്രവാസന തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ അതിനെ എല്ലാം ദൂരീകരിക്കുന്നതിലൂടെ, ലോകവാസന എന്ന് പറയുമ്പോൾ ലോകം തന്നെ ഇങ്ങനെ ധരിക്കണം, ലോകം തന്നെ കുറിച്ച് ലോകത്തിന് ഇന്ന തരത്തിലുള്ള വിചാരം വേണം എന്നുള്ള വിചാരം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുക, അതാണ് ലോകവാസന. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ലോകത്തിൽ നിന്ന് അനുകൂലത പ്രതീക്ഷിക്കുക, ലോകത്തിൽ നിന്ന് പൂജ, മാന്യത, ബഹുമാനത ഇതൊക്കെ പ്രതീക്ഷിക്കുക. ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. ഇതെല്ലാം മനസ്സിൻ്റെ കാമനകളെ വർദ്ധിപ്പിക്കുന്നു, അങ്ങനെ മനസ്സിനെ നിയന്ത്രണാതീതമാക്കുന്നു. അതുപോലെ തന്നെ ശാസ്ത്രവാസം, ശാസ്ത്രവാസനെക്കുറിച്ച് പ്രത്യേകം മനസ്സിലാക്കണം. അതും പറയുന്നത് ശാസ്ത്രവാസന എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ധരിച്ച് പലരും, എല്ലാവരുമല്ല, അറിവുള്ളവരുമുണ്ട്, അറിവില്ലാത്തവരും ഉദ്ദേശിച്ചാണ് പറയുന്നത്. ഭൂരിപക്ഷം അറിവുള്ളവരാണ്, അറിവില്ലാത്ത ന്യൂനപക്ഷത്തെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് അറിവുള്ളവർ ക്ഷമിക്കണം. ശാസ്ത്രവാസന എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ധരിച്ചിരിക്കുന്ന എന്താണ്? പുസ്തകം വായിക്കുന്നതിൽ നിന്നുണ്ടാകുന്ന അറിവാണ് ശാസ്ത്രവാസന എന്നാണ്. അതല്ല, ശാസ്ത്രവാസന എന്ന് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് അധ്യയന വാസനയാണ്. ഇങ് അധ്യയനെ ഛന്ദോ അതീതേ എന്നെല്ലാം പറയുന്നിടത്ത് പറയുന്ന അധ്യയനം, ഈ അധ്യയന വാസനയാണ് ശാസ്ത്രവാസന എന്ന് പറയുന്നത്. അപ്പോൾ ഈ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത് ലോകവാസന, അത് ലോകവാസനയിപ്പെടും, ശാസ്ത്രവാസനയല്ല. പ്രപഞ്ചത്തിൽ നമുക്ക് സദാ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ അറിവുകൾ, അതിനോടുകൂടി നമ്മുടെ സങ്കല്പങ്ങൾ, പ്രതീക്ഷകൾ കൂടെ കൂട്ടിച്ചേർത്ത് അതിനെ വർദ്ധിപ്പിക്കും. അപ്പോൾ അത് ലോകവാസനയായി നീക്കും. നമ്മൾ പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിക്കുമ്പോഴും നമുക്കെന്താണ്, ഓരോരോ അറിവുകൾ നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കുകയാണ്. ഇത് ശാസ്ത്രാധ്യയനമല്ല, ശാസ്ത്രാധ്യയനത്തിൽ നിന്നാണ് ഈ ശാസ്ത്രവാസന ഉണ്ടാകുന്നത്. ഇന്ന് ആർക്കും ശാസ്ത്രവാസന ഉണ്ടാകത്തില്ല, കാരണം ആ ഒരു ശാസ്ത്രം അധ്യയനം ചെയ്യാറില്ല. അധ്യയനം ചെയ്യാതെ പിന്നെ എങ്ങനെ വാസന ഉണ്ടാവും? ചോദിക്കും, ഇപ്പം നമ്മൾ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നതോ അത് അധ്യയനമല്ല, വായന അധ്യയനമല്ല. അധ്യയനം എന്ന് പറയുന്നത് എന്താണോ, അത് വായിക്കുന്നതെന്ന് പറയുന്നത് ശരിക്കും എന്താണോ, അതൊരു മനോവ്യാപാരമാണ്. വായന മനസ്സിന്റെ വ്യാപാരമാണ്. അതായത് നമ്മൾ പുസ്തകത്തിൽ നോക്കുന്നു, അക്ഷരം നോക്കുന്നു, മനസ്സിന് ശബ്ദത്തെ സ്മരിക്കുന്നു, അർത്ഥബോധം ഉണ്ടാക്കുന്നു, ഇത് മനോവ്യാപാരം. അധ്യയനം എന്ന് പറയുന്നത് അങ്ങനെയല്ല, അത് വാഗീന്ദ്രിയത്തിന്റെ വ്യാപാരമാണ്. അവിടെ വാഗീന്ദ്രിയാണ് പ്രവർത്തിക്കുന്നത്. വാഗീന്ദ്രിയത്തിന്റെ വ്യാപാരം എങ്ങനെ വരുന്നു? വായനയിലൂടെ നമ്മൾ അറിവ് നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചു വയ്ക്കുന്നു, പിന്നെ അതിനെ ഓർമ്മിച്ചെടുക്കുന്നു. അധ്യയനത്തിന് അങ്ങനെയല്ല, ഗുരു ചൊല്ലിത്തരുന്നു, അത് നമ്മൾ ഏറ്റുചൊല്ലുന്നു, ഇതിനാണ് അധ്യയനം എന്ന് പറയുന്നത്. അത് സ്വാധ്യായം എന്ന് പറയുന്നതോ പിന്നെ ഗുരു ചൊല്ലാതെ തന്നെ നമ്മൾ അങ്ങനെ ഏറ്റുചൊല്ലി നമ്മുടെ നാക്കിൽ അത് ശീലിച്ചത്. അധ്യയനത്തിൽ ശബ്ദത്തെ നാക്കിലാണ് ഉറപ്പിക്കുന്നത്, ബുദ്ധിയിലല്ല. വായനയിൽ അങ്ങനെയല്ല, നമ്മൾ ആ ഗ്രന്ഥത്തിൽ നിന്ന് ആശയങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നു, ഓർമ്മിച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നു. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതെന്ന് പറയുന്നത് ഭാഗികമായി വാഗീന്ദ്രിയത്തിന്റെ വ്യാപാരമാണ്. മനസ്സിന് തന്നെ വലിയ സ്ഥാനമൊന്നുമില്ല. വായന എങ്ങനെയല്ല, പൂർണ്ണമായും മനസ്സിന്റെ വ്യാപാരമാണ്. അവിടെ വാഗീന്ദ്രിയത്തിന് വലിയ സ്ഥാനമില്ല. അതിനാണ് ഈ സ്വാധ്യായം എന്ന് പറഞ്ഞു വരുന്നത്. ഉദാഹരണം പറഞ്ഞാൽ വേദം ചൊല്ലുന്നതും, വേദം ചൊല്ലുന്നത് മാത്രമല്ല പഴയ കാലങ്ങളിൽ എല്ലാ ശാസ്ത്രങ്ങളും അധ്യയന രീതിയിലാണ് അഭ്യസിച്ചിരുന്നത്. ആണ് സ്വാധ്യായവും അധ്യയന വ്യഹ എന്ന് പറയുന്നത്. അപ്പൊ ഗുരു ചൊല്ലിക്കൊടുക്കുന്നു, ശിഷ്യനത് കേട്ടിട്ട് സ്വന്തം നാക്കിൽ ഉറപ്പിക്കുന്നു, മനസ്സിലല്ല. അത് ഒരു മെക്കാനിക്കലായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, പിന്നീട് അതങ്ങ് ഉറച്ചു പോകും. വേദം ചതുർവേദി എന്ന് പറഞ്ഞാൽ നാല് വേദങ്ങളും മൊത്തം അഭ്യസിച്ചിട്ടുള്ളതാണ്. അത് മനഃപ്പാഠമാക്കുകയല്ല, ചൊല്ലുമ്പോൾ മനസ്സിൽ നിന്ന് ഓർത്ത് ചൊല്ലുകയല്ല, മറിച്ച് അത് മറ്റ് നമ്മൾ ഈ കർമ്മേന്ദ്രിയത്തിന്റെ വ്യാപാരമാണ്. ജ്ഞാനേന്ദ്രിയത്തിന്റെ വ്യാപാരമല്ല. കർമ്മേന്ദ്രിയത്തിന്റെ വ്യാപാരങ്ങൾ എന്താണ്? നമ്മൾ എന്തെങ്കിലും ഒന്ന് പഠിക്കും, തയ്യൽ പഠിക്കും. പഠിച്ചു കഴിഞ്ഞാൽ കൈയും കാലും എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഡ്രൈവിംഗ് പഠിക്കുന്നു, കൈയും കാലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ മനസ്സിന് എവിടെ വേണോ പോവാം, നമ്മൾ സഹസ്രനാമം ചൊല്ലും പോലെ. മനസ്സെവിടെ പോയാലും പ്രശ്നമില്ല, ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അത് എന്താണ്? വാഗീന്ദ്രിയത്തിന്റെ വ്യാപാരമാണ്. അത് ഏകദേശം അതിനെ അധ്യയനമെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതെല്ലാം അതാണ് നമ്മുടെ അധ്യയനം കൊണ്ട് നമ്മുടെ ശാസ്ത്രങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഗുരു ചൊല്ലിത്തരുന്നു, നമ്മൾ അതുപോലെ ചൊല്ലുന്നു. അതിന് നമ്മുടെ ഓർമ്മയെ ജാഗ്രത ആക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അത് സാധാരണഗതി മറക്കത്തില്ല. എന്തുകൊണ്ട്? ഓർമ്മയിലെല്ലാം സൂക്ഷിച്ചിരിക്കുന്നു. മറിച്ച് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മറക്കാൻ പറ്റത്തില്ല. കാരണം അത് സ്വാഭാവികമായിട്ടും യാന്ത്രികമായി നമ്മുടെ കർണങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ അവിടെ പ്രവർത്തിച്ച് അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. പിന്നെ ദീർഘകാലം എൻ്റെ അഭ്യാസം ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പഴയതുപോലെ അത് ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് വരും. എന്നാലും അതിൻ്റെ ഒരു ശീലം നമ്മുടെ കർണങ്ങളിലുണ്ടായിരിക്കും. അത് മനസ്സിൽ നിന്ന് ഓർമ്മിച്ചെടുത്ത് ചെയ്യുന്നതല്ല. അതുകൊണ്ടാണ് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഏത് വ്യാപാരത്തിൽ മുഴുകിയിരുന്നാലും ആ പ്രവൃത്തി നമുക്ക് തയ്യൽ നമ്മൾ ശീലിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചിന്തിച്ചുകൊണ്ടിരുന്നാലും ഈ പ്രവൃത്തി നടന്നുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ട്? അതെല്ലാം നമ്മുടെ മറ്റ് കർമ്മേന്ദ്രിയങ്ങളുടെ വ്യാപാരങ്ങളാണ്. അതിന് മനസ്സിൻ്റെ സാന്നിധ്യം വേണമെന്നില്ല, അത് ശീലമായി കഴിഞ്ഞാൽ. അപ്പോൾ സ്വാധ്യായം അതുപോലെയാണ്. സ്വാധ്യായം കൊണ്ട് അതിൻ്റെ സംസ്കാരം ഉണ്ടാകുന്നു പ്രബലമായിട്ട്. അത് ആദ്യം ഗുരു ചൊല്ലിക്കൊടുക്കുന്നു. പഴയകാലത്ത് വേദത്തിന് വേണ്ടി മാത്രമല്ല, എല്ലാം പഴയകാലത്ത് സൂത്രരൂപത്തിലാക്കിയതും വിഷയങ്ങളിങ്ങനെ വർദ്ധിച്ചു വർദ്ധിച്ചു വന്നപ്പോൾ അത് ഓർക്കുന്നതിന് പ്രയാസമായി വന്നപ്പോൾ ആചാര്യന്മാർ വിപുലമായ വിഷയങ്ങളെ സംഗ്രഹിച്ചതാണ് സൂത്രണം. സൂത്രമാക്കിയതിൻ്റെ ഉദ്ദേശം തന്നെ എന്താണ്? സ്വാധ്യായത്തിന് വേണ്ടിയിട്ടാണ്. വ്യാഖ്യാനങ്ങളോ ഭാഷ്യങ്ങളോ ഇതൊന്നും അതുപോലെ വിപുലമായി സ്വാധ്യായത്തിലൂടെ സ്വാധീനമാക്കാൻ കഴിയത്തില്ല. സൂത്രമാകുമ്പോൾ അത് സ്വാധ്യായത്തിലൂടെ ഗുരു ചൊല്ലിക്കൊടുക്കുന്നു. അത് യോഗാനുശാസനം ചിത്തവൃത്തി നിരോധ തഥാ ദൃഷ്ടു സ്വരൂപി അവസ്ഥാനം വൃത്തി സാരൂപീതരത്ര വൃത്തേഹ പഞ്ചതയ്യഹ ഭൃഷ്ട ഇങ്ങനെ പോകും. അപ്പോൾ അതിങ്ങനെ ക്രമമായിട്ട് ഏത് ശാസ്ത്രം എടുത്താൽ, വ്യാകരണം എടുത്തു കഴിഞ്ഞാൽ അഥ ശബ്ദാനുശാസനം വൃദ്ധിരാധേ ഗുണ ഇതോ ഗുണവൃദ്ധി ഗുണതോപാർത്ഥി ഇങ്ങനെ അതിങ്ങനെ ഏത് ശാസ്ത്രത്തിനും ഇതാണ് ഈ ശാസ്ത്രവാസന എന്ന് പറയുന്നത്. സഹസീർഘ പുരുഘ സഹസ്രാക്ഷ സഹസ്രപാദ സഭൂമി വിശ്വദോപത്വതിഷ്ടദ്ദേശാംഗുലം മാപുരുഘ ഏവേദം സർവഗും. ഇത് ശാസ്ത്ര വാസനയിൽ നിന്നുണ്ടാവുന്നതാണ്. അല്ലാതെ നമ്മൾ പുസ്തകം എടുത്ത് വായിച്ചിട്ട് അർത്ഥം മനസ്സിലാക്കുന്നതല്ല. ഇത് പോകത്തില്ല. എന്തുകൊണ്ട്? ഇത് ഗുരുമുഖത്ത് നിന്ന് കേട്ട് ഗുരു ഉച്ചരിക്കുന്നതിനനുകരിച്ച് അനുച്ചാരണം എന്ന് പറയും. ഗുരുവിൻ്റെ ഉച്ചാരണത്തെ അനുകരിച്ച് അതുപോലെ ഉച്ചരിച്ച് നാക്കിനെ വഴക്കിയെടുത്ത് വച്ചിരിക്കുന്നതാണ്. ചാകം കിടക്കുന്ന സമയത്തായാലും ശരി, തട്ടിയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് ശങ്കരാചാര്യർ പറഞ്ഞത് നഹി നഹി രക്ഷതി ഡുതെറിഞ്ഞു തരണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഈ അധ്യയനത്തെ ഉദ്ദേശിച്ചിട്ടാണ്. കാരണം അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ മരണസമയത്ത് ഇത് വിടത്തില്ല. അപ്പോൾ ഇത്തരമൊരു സംസ്കാരം ശാസ്ത്രത്തിൻ്റെ സ്വാധ്യായം ശീലമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഈ ശാസ്ത്രവാസന എന്ന് പറയുന്നത് ഉണ്ടാകത്തില്ല. അതിന് തെളിവെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പുസ്തകം എടുത്ത് വായിച്ചു തന്നിരിക്കട്ടെ, ഭഗവത്ഗീത തന്നെ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് വായിച്ചു കഴിഞ്ഞ് വായിച്ച ആൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഒരു രണ്ട് വരി പറയും, കഴിയത്തില്ല, മനസ്സ് ബ്ലാങ്കായിരിക്കും. കുറച്ച് ആശയങ്ങൾ മാത്രം കിടക്കും, പരസ്പര ബന്ധമില്ലാത്ത കുറച്ച് ആശയങ്ങൾ, എന്തെങ്കിലുമൊക്കെ കുറച്ച് മനസ്സിലാക്കിയിരിക്കുക. ഒരിക്കലും നമുക്കതിനെ ആവർത്തിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? അത് അധ്യയനമല്ലാത്തതുകൊണ്ടാണ്. അധ്യയനമാണെങ്കിലേ ആവർത്തിക്കാൻ കഴിയും. അത് അധ്യയനമാണെങ്കിൽ അങ്ങനെയല്ല, നിങ്ങൾ വേദം പഠിച്ചവരാണ്ട് ചോദിക്കുക, പഠിച്ച ഭാഗങ്ങൾ അതുപോലെ തന്നെ ആവർത്തിക്കും. പക്ഷേ നമ്മൾ വായിച്ച പുസ്തകം നമുക്ക് ചുരുക്കം ചില ആശയങ്ങളല്ലാതെ ഒരിക്കലും നമുക്ക് അത് ആവർത്തിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? അത് അധ്യയനമല്ല, അത് കേവലം നമ്മുടെ ഓർമ്മയിൽ കുറച്ച് ആശയങ്ങളെ അതിൽ നിന്ന് സൂക്ഷിച്ചാണ്. അവിടെ നമ്മൾ ഒരിക്കലും അക്ഷരങ്ങളെ നമ്മുടെ നാക്കിൽ ഒരിക്കലും വഴക്കിയെടുക്കുന്നില്ല. ഇതിനാണ് അധ്യയനം എന്ന് പറയുന്നത്, ആ നാക്കിൻ്റെ വഴക്കം. അത് ഇങ്ങനെ ഒരു യാന്ത്രിക പ്രവൃത്തി പോലെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇത് ദൃഢമായി പോകുന്നത്, ഇത് കൂടുതൽ കൂടുതൽ ദൃഢമാക്കാൻ പരിശ്രമിക്കുന്നതിനാണ് നമ്മുടെ ശാസ്ത്രങ്ങളിൽ അറിവുള്ള ഒരു ശാസ്ത്രവാസന എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും പുസ്തകം വായിച്ച് ആശയത്തെ ഗ്രഹിക്കുന്നതല്ല. അവിടെ നമ്മൾ അക്ഷര പംക്തിയെ നമ്മൾ ഗ്രഹിക്കുന്നില്ല, അതുകൊണ്ടത് അത്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നില്ല. അതിന് തെളിവ് തന്നെയാണ് നമ്മൾ എത്രയോ ബുക്കുകൾ വായിച്ചിരിക്കുന്നു, ഏതെങ്കിലും ഇപ്പം മനസ്സിലുണ്ടോ? ഒന്നും മനസ്സിൽ കാണത്തില്ല. അവ്യക്തമായ ചില ധാരണകളല്ലാതെ അക്ഷര പംക്തി അതൊരിക്കലും നമുക്ക് ഓർത്തു വയ്ക്കാനും പ്രയാസമാണ്. പിന്നെ സഹസ്രനാമം എങ്ങനെയാണ് ഓർത്തു വയ്ക്കുന്നത്? അത് ശരിക്കും സ്വാധ്യായമല്ല. അതിന് തെളിവുണ്ടെന്ന് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുസ്തകമില്ലാതെ നമ്മൾ കൂട്ടത്തിൽ നിന്ന് ചെല്ലും, ഇടയ്ക്കുന്നൊന്ന് ചോദിക്കട്ടെ, ഒരു വരി ബാക്കി പറയാൻ പറഞ്ഞാൽ നാലിട്ട് നോക്കും, പറയാൻ പറ്റത്തില്ല, ചെല്ലാൻ പറ്റത്തില്ല. ഇടയ്ക്കുന്നൊരു ഭാഗം സഹസ്രനാമം കൃത്യമായി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് ഇടയ്ക്കൊരു ഒരു മന്ത്രം പറഞ്ഞിട്ട് അടുത്ത മന്ത്രം പറയാൻ പറഞ്ഞാൽ കിട്ടത്തില്ല. കാരണം എന്തുകൊണ്ട്? അതും പൂർണ്ണമായൊരു സ്വാധ്യായമല്ല. ആ ഗുരുവിന്റെ ഉച്ചാരണത്തിൽ ശ്രദ്ധിച്ച് അനുച്ചാരണം എന്നുള്ള രീതിയിൽ അനുകരിച്ചതല്ല. കൂട്ടത്തിൽ പാട്ട് എന്നുള്ള നിലയ്ക്ക് അതിങ്ങനെ മനസ്സിൽ പതിഞ്ഞു പോയതാണ്. അതും കൂടുതലും നാവിൻ്റെ വഴക്കമല്ല. നാവിൻ്റെ വഴക്കമുണ്ടെങ്കിൽ അത് പറയും മനസ്സിൻ്റെ ഓർമ്മയുടെ തലം കൂടെയുണ്ട്. അവിടെ അക്ഷരത്തെ നാവിൽ ഉറപ്പിച്ചതല്ല. അപ്പോൾ ഈ സ്വാധ്യായം എന്ന് പറയുന്ന ക്രമം തന്നെ നമ്മുടെ അച്ചടി വന്നതോടുകൂടി പോയി. അപ്പോൾ പിന്നെ സ്വാധ്യായത്തിൻ്റെ ആവശ്യമില്ലാതെ വന്നു, അതോടുകൂടി ശാസ്ത്രവാസനയും പോയി. അതുകൊണ്ട് ഇന്നിപ്പോൾ നമ്മൾ ഈ പഴയ കാലത്ത് പല കാര്യങ്ങളെയും കുറിച്ച് പറയുന്ന പോലെ ഇന്നിപ്പോൾ ഈ ശാസ്ത്രവാസന എന്ന് പറയുന്ന ഒരു സംഗതി ഇന്നിപ്പോൾ ഇല്ല. കാരണം ആരുടെ കയ്യിലും ഈ ശാസ്ത്രമേ ഇല്ല. ശാസ്ത്രമില്ലാതെ എങ്ങനെയാണ് വാസന വരുന്നത്? ശാസ്ത്രമാരും അധ്യയനം ചെയ്യുന്നില്ല, സ്വാധ്യായവും ചെയ്യുന്നില്ല. നമ്മൾ സാധാരണഗതി പറയും എന്താണ്, പുസ്തകം ഒക്കെ എടുത്ത് വായിക്കുന്ന സ്വാധ്യായമാണെന്ന്. അത് സ്വാധ്യായമല്ല. പിന്നെ സ്വാധ്യായത്തിന് അർത്ഥഭാവന വേണമെന്നുമില്ല. അതുകൊണ്ടാണ് പതഞ്ജലിയുടെ പ്രത്യേകം പറഞ്ഞത് തദ്ജപ തദർത്ഥഭാവന. ജപം എന്ന് പറഞ്ഞതിന് ശേഷം അർത്ഥഭാവന എന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ടാണ്. അത് അർത്ഥഭാവന കൂടാതെയാകാം. സ്വാധ്യായത്തിൽ അർത്ഥഭാവന നിർബന്ധമില്ല. അവിടെ അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട, ചെയ്യും മനസ്സ് ആവർത്തിക്കുകയാണ്. ഈ സ്വാധ്യായത്തെ ശാസ്ത്രത്തിൽ നിഷേധിക്കുന്നുണ്ട്. അതായത് ആ വാസന, അതിന് കാരണമായിരിക്കുന്ന വാസന അത് വളർത്തരുത്. അപ്പോൾ ബഹുശാസ്ത്രങ്ങളെ ഇങ്ങനെ നാക്കലുറപ്പിച്ച് അധ്യയനം ചെയ്യുന്നതിലൂടെ അതൊരു ശീലമായി പോകും. അപ്പം അധ്യാത്മവിദ്യ അധികമോ എന്ന് പറയുന്നത് ശാസ്ത്രവാസനയല്ല. നമ്മൾ പലരുമല്ല, അപൂർവം ചിലർ ധരിച്ചിരിക്കുന്നത് പോലെ. മറിച്ച് ശാസ്ത്രവാസന എന്ന് പറയുന്നത് ആരാണോ ഗുരു ഉച്ചാരണ അനുച്ചാരണ രീതിയിൽ ശാസ്ത്രത്തെ അധ്യയനം ചെയ്ത് നാക്കൾ ഉറപ്പിച്ചിട്ടുള്ളത്, അവർക്ക് മാത്രമേ ഈ ശാസ്ത്രവാസന എന്ന് പറയുന്ന ഒന്ന് പ്രതിബന്ധമായി നിൽക്കത്തുള്ളൂ. പുസ്തകം വായിച്ചെന്തെങ്കിലും ആശയം ഗ്രഹിക്കുന്നവരെ, അല്ലെങ്കിൽ സത്സംഗം ഗ്രഹിച്ചെന്തെങ്കിലും ആധ്യാത്മിക ആശയങ്ങൾ ഗ്രഹിക്കുന്നത്, അതൊരിക്കലും ശാസ്ത്രവാസന ആകത്തില്ല. നമ്മുടെ പഴയ ആചാര്യന്മാർ പറഞ്ഞു വച്ചിട്ടുള്ള രീതിയിൽ അവിടെ ശാസ്ത്രം നമ്മൾ അധ്യയനം ചെയ്യുന്നില്ല. അക്ഷരപംക്തി നമ്മളവിടെ സ്വീകരിക്കുന്നില്ല. കേവലം ആശയങ്ങൾ മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ. അത് കുറെ വിസ്മൃതമായി പോകാം, കുറെ നമ്മളെ ഓർമ്മയിലിരിക്കാം. അത് അതിനെന്താണോ പറയും, അതിന്റെ വ്യത്യാസം പറയും. പൂർവാപര പരാമർശം അതില്ലാതെയാണ് ആശയങ്ങൾ നമ്മുടെ മനസ്സിലിരിക്കുന്നത്. ശാസ്ത്രം അങ്ങനെയല്ല, അത് പൂർവാപര പരാമർശത്തോടു കൂടിയാണ്, അതായത് പൂർവാപര ബന്ധത്തോടു കൂടി എന്നാണ്. അത് വിട്ടുപോകുന്നില്ല, അത് ക്രമമായിട്ട് എണ്ണിയിരിക്കുന്നു. അതുകൊണ്ടാണ് വേദം പ്രത്യേകം നമുക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞത്. ഈ അധ്യയനം എന്ന് പറയുന്ന വിദ്യ ഉണ്ടായിരുന്നുകൊണ്ടാണ് അധ്യയനത്തിലൂടെ അത് നിലനിന്നു. എന്തുകൊണ്ട്? അത് പൂർവാപര ബന്ധത്തോടുകൂടി ആൾക്കാരുടെ നാക്കിലെ ഉറപ്പിച്ചിരുന്നു. അപ്പോൾ ഗുരുവിൽ നിന്നും ഗുരുവിലേക്ക് അത് എഴുത്തും അച്ചടിയും വരുന്നത് വരെ അധ്യയന സമ്പ്രദായത്തിൽ നിലനിന്നു. പഴയ കാലത്ത് ഈ അധ്യയനം ഒഴിവാക്കാൻ വയ്യാത്തൊരു കാര്യമായിരുന്നു. കാരണം ശാസ്ത്രങ്ങളെല്ലാം അന്ന് ഗ്രഹിച്ചിരുന്നത് അതിൻ്റെ തുടക്കം അധ്യയനത്തിലൂടെയാണ്. അങ്ങനെ ഗ്രഹിച്ചേ പറ്റും. കാരണം വേറെ രീതിയിൽ അതിനെ സൂക്ഷിച്ച് വയ്ക്കാനോ പകർത്തി എഴുതാനോ ഒന്നും സംവിധാനങ്ങളില്ലായിരുന്നു. അങ്ങനെയുള്ളപ്പോൾ ആധ്യാത്മിക മാർഗത്തിലേക്ക് സഞ്ചരിക്കുന്ന ഒരാൾ ഈ അധ്യയനത്തിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരു മെയ് വഴക്കം പോലെ നാക്കിനൊരു വഴക്കമായി തീരും. പിന്നെ അത് വിട്ടുപിരിയാൻ വയ്യാതിരിക്കും. അപ്പോൾ അത് ശാസ്ത്രവാസന ഉണ്ടാക്കും. വീണ്ടും കൂടുതൽ കൂടുതൽ ഇത് അധ്യയനം ചെയ്ത് ഉറപ്പിക്കണമെന്നുള്ള ഒരു ആഗ്രഹം വരും. അതുകൊണ്ട് അതും എന്താണ് ആധ്യാത്മികമായ സാധനങ്ങൾക്കെല്ലാം അത് തടസ്സമായി നിൽക്കും. ആധ്യാത്മിക പുരോഗതിക്ക് അത് തടസ്സമായി നിൽക്കും. ആത്മീയ ഫലപ്രാപ്തിക്കും അത് തടസ്സമായി നിൽക്കും. അതുകൊണ്ട് അത്തരം ശാസ്ത്രവാസനയെ അങ്ങനെ നിഷേധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ഒരു കാര്യത്തെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. പലരും ഇതിൽ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാതെ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ശാസ്ത്രവാസന വരും. അതായത് നമ്മളെ പുസ്തകം വായിക്കുക എന്ന് പറയുന്നത് എന്താണോ അറിവ്. അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോൾ സീരിയൽ കണ്ടു കഴിഞ്ഞാൽ ശാസ്ത്രവാസന വരും. കാരണം അതിൽ നിന്ന് നമ്മൾ അറിവ് സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ അത് വേറെയാണ്, അതൊക്കെ ലോകവാസന. പുസ്തകത്തിൽ നിന്ന് നമ്മൾ സംഭരിക്കുന്നത് ലോകവാസനയാണ്. അപ്പോൾ അതും ഒഴിവാക്കേണ്ടതാണ്. പക്ഷേ മനസ്സിനെ ജയിക്കുന്നതിന് വേണ്ടിയിട്ട് വസിഷ്ഠൻ, അതാണ് പറഞ്ഞു വസിഷ്ഠ ഭഗവാൻ നിർദ്ദേശിക്കുന്നത് എന്താണോ അധ്യാത്മവിദ്യ അധികമോ, അധ്യാത്മവിദ്യയെ പ്രാപിക്കുക. അതിന് എന്താണോ ശ്രവണ മനന നിധ്യാസനം. അത് രണ്ടു തമ്മിലുള്ള വ്യത്യാസം ഉണ്ട്. ശ്രവണമെന്ന് പറയുന്ന ഒരിക്കലും ശാസ്ത്ര ശ്രവണമെന്ന് പറയുന്നത് അത് ഈ പറയുന്ന തരത്തിലുള്ള അധ്യയന വാസന ഉണ്ടാക്കുന്നതല്ല. അവിടെയും നമുക്ക് അധ്യയനമില്ല, തത്വശ്രവണത്തിലും അധ്യയനമില്ല. പുസ്തകം വായിച്ചാൽ എന്താണ് ചിലത് പറയുന്ന ഇതാണ്, ഇതിനെ എന്താണ് പാരമ്പര്യമായോ അല്ലെങ്കിൽ ഗുരുമുഖത്ത് നിന്ന് ഗ്രഹിക്കാതെയോ ആ സമ്പ്രദായങ്ങളിൽ നിന്ന് ഗ്രഹിക്കാതെയോ പറയുന്ന പോലെ ഏതെങ്കിലും തരത്തിൽ ഇതൊക്കെ വായിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരുപാട് ഇതുപോലുള്ള അസംബന്ധങ്ങളുണ്ട്, തെറ്റിദ്ധാരണകളുണ്ട്. അതിലൊന്നാണ് ഈ ശാസ്ത്രവാസനയെ സംബന്ധിച്ച് ശ്രവണം. തത്വശ്രവണം എന്ന് പറയുന്ന ഒരിക്കലും അത് അങ്ങനെയല്ല, അതുണ്ടാക്കുന്ന സംസ്കാരത്തെ അല്ല ശാസ്ത്രവാസന എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അധ്യാത്മവിദ്യാപ്രാപ്തിയിലൂടെ ആണ് മനസ്സിനെ ജയിക്കേണ്ടതെന്ന് വസിഷ്ഠ ഭഗവാൻ പറയത്തില്ല. ഇനി അതിന് കഴിയാത്തവൻ വീണ്ടും പറയുന്നത് എന്താണ്? സത്സംഗം മനസ്സിന് ജയിക്കുന്നതിന് ഉപാധിയായി പറയുന്നത് സത്സംഗമാണ്. സത്സംഗത്തിൽ എന്താണ് ചെയ്യുന്നത്? നമ്മൾ തത്വം ശ്രവിക്കുക ചെയ്യുന്നത്, ഈശ്വര തത്വത്തെ ശ്രവിക്കുകയാണ്. അത് ഉണ്ടാക്കുന്ന വാസനയാണ് തടസ്സമായി നിൽക്കുന്നതെങ്കിൽ പിന്നെ ആ ചെയ്യുന്നതെല്ലാം പാഴ്വീയരായി വരും. ശ്രവണമനന നിധ്യാസനങ്ങളെല്ലാം നമ്മൾ ആചാര്യന്മാർ നിർദ്ദേശിച്ചിരിക്കുന്നതെല്ലാം അബദ്ധമായിത്തീരും. ഈ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാതെ പലരും പറയും എന്താണ് ഈ ശ്രവണം അതാണ്. നമ്മുടെ ഈ നമ്മൾ പുസ്തകം എടുത്ത് വായിക്കുന്നതും ശ്രവണവും ഏകദേശം സമാനമാണ്. ഏകദേശം പൂർണ്ണമല്ല, രണ്ടിനും നമ്മൾ ആശയങ്ങളെ ഗ്രഹിക്കുന്നു. ഒരിടത്ത് എന്താണോ ശബ്ദം സ്മാരകമായിരിക്കുന്നു എന്നുള്ള വ്യത്യാസമാണ്. വായിക്കുന്നിടത്ത് നമ്മൾ മുമ്പ് ഒരിക്കൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്, അവിടെ ശബ്ദം അർത്ഥത്തിന്റെ സ്മാരകമായിരിക്കുന്നു. ശബ്ദത്തെ സ്മരിച്ചിട്ട് ആ ശബ്ദം അർത്ഥത്തെ ബോധിപ്പിക്കുന്നു. ഇവിടെ അങ്ങനെയല്ല, ശബ്ദത്തെ ശ്രവിച്ചിട്ട് ശബ്ദാർത്ഥത്തെ ബോധിപ്പിക്കുന്നു. അപ്പം അതിന് ഒക്കെ വ്യത്യാസങ്ങളുണ്ട്. അത് നമ്മൾ ശ്രവണത്തെക്കുറിച്ച് പറഞ്ഞെടുത്തത് വിശദമാക്കിയാണ്. അപ്പോൾ ഇതൊരിക്കലും എന്താണോ നമുക്ക് ദുർവാസനയുണ്ടാക്കി ആധ്യാത്മിക സംസ്കാരത്തെ നശിപ്പിക്കുന്നതല്ല, മറിച്ച് സ്വാധ്യായം അങ്ങനെയല്ല. അധ്യയനവും സ്വാധ്യായവും അവിടെ അർത്ഥബോധത്തിൻ്റെ ആവശ്യമില്ല, കേവലമായ വാഗിന്ദ്രിയത്തിൻ്റെ പ്രവർത്തനമാണ്. അത് ആവർത്തിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്തുവരും? നമുക്ക് ശരിയായ രീതിയിലുള്ള മനോവ്യാപാരങ്ങൾ, ആത്മവിദ്യയിലുള്ള മനോവ്യാപാരം അസാധ്യമായി വരും, സദ്വാസനകൾ ഉണ്ടാകത്തില്ല. അപ്പോൾ അത് പ്രതിബന്ധമായി തീരും. അതുകൊണ്ടാണ് ശാസ്ത്രവാസന പ്രതിബന്ധമായിരിക്കുന്നത്. അതിനേക്കാൾ പ്രബലമാണ് ലോകവാസന, ബാക്കിയുള്ള എല്ലാ വാസനകളും. ഈ ശാസ്ത്രാഭ്യാസം കാരണം ഇത് അന്നത്തെ ഒരു പ്രധാന തൊഴിലായിരുന്നുണ്ട്, അതിന് പ്രത്യേകിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. വാസ്തവത്തിൽ ഈ ശാസ്ത്രവാസന എന്ന് പറയുന്നത് ലോകവാസനയുടെ ഒരു ഭാഗം തന്നെ. മറ്റ് നമ്മൾ ഓരോ കാമക്രോധാദികൾ സങ്കല്പങ്ങളോടുകൂടി നമ്മൾ പല ധാരണകളെയും നമ്മുടെ മനസ്സ് സൂക്ഷിക്കുന്നു, ആണ് ലോകവാസന, ലോകപൂജാദികളും മറ്റും. അപ്പോൾ ഇതും മനോനിയന്ത്രണത്തിന് ഇതിനെയും നശിപ്പിക്കേണ്ടതുണ്ട്. അതിനും അസാധ്യമായി വരുന്നവർ എന്താണ് പറയുന്നു, പ്രാണസ്പന്ദ നിരോധനം. അത് ഭഗവാൻ നേരത്തെ പറഞ്ഞു, ഭ്രൂർ മധ്യ പ്രാണമാവേശ സമയത്ത്. അവിടെ നമ്മൾ ആ കാര്യത്തെ വിശദമായി ചർച്ച ചെയ്തതാണ്. അപ്പോൾ പ്രാണസ്പന്ദ നിരോധനത്തിലൂടെയാകാം ഈ ഉപായങ്ങളെല്ലാം. പക്ഷേ ഈ ഉപായങ്ങളെക്കുറിച്ചെല്ലാം പറയുന്നിടത്ത് ഇവിടെ ഈ വ്യാഖ്യാനിക്കുന്ന ആചാര്യന്മാരും മസൂദിനെ സെൽസി പോലുള്ളവരൊക്കെ പറയും, ഒരിക്കലും മനസ്സിന്റെ നിയന്ത്രണം ഹഠാത് അത് സാധ്യമല്ല. ഹഠാത് നിയന്ത്രണം എന്ന് പറയുന്നത് ഇന്ദ്രിയ നിയന്ത്രണം എന്ന് പറയുന്നത് നമുക്ക് ഹഠാത് സാധിക്കും, പക്ഷെ മനസ്സിന്റെ നിയന്ത്രണം ഒരിക്കലും സാധിക്കത്തില്ല. ഹഠാത് എന്ന് വെച്ചാൽ ബലം പ്രയോഗിച്ച്, ഇന്ദ്രിയ നിയന്ത്രണം ബലം പ്രയോഗിച്ച് എങ്ങനെ സാധിക്കും? ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നു, ആ കാഴ്ച എന്റെ മനസ്സിന് വിക്ഷോഭത്തെ ഉണ്ടാക്കുന്നു, മനസ്സ് ദുർവികാരത്തേക്ക് ഉണ്ടാകുന്നെങ്കിൽ ഞാൻ ബലാൽ നിരോധിക്കുന്നു, കണ്ണിന് കണ്ണടച്ചു കളയും, ഇനി നോക്കുന്നില്ല. ഇതാണ് ഹഠാത് നിയന്ത്രണം എന്ന് പറയുന്നത്. ഇന്ദ്രിയങ്ങളെടുത്ത് ഇത് പറ്റും, എല്ലാത്തിനോടും പറ്റത്തില്ല, എന്നാലും കുറേയൊക്കെ പറ്റും. കേട്ടുകൊണ്ടിരിക്കുന്നു, കേൾക്കണ്ടെന്ന് വിചാരിച്ച് ചെവി അടയ്ക്കാൻ പറ്റത്തില്ല, കോർക്ക് വേണം, എന്നാലും ചെവി അടയ്ക്കാൻ പറ്റും, എന്നാലും സാധിക്കും. കോർക്കിട്ട് കഴിഞ്ഞാൽ അടയ്ക്കാൻ പറ്റും. ഇത് ഹഠാത് നിയന്ത്രണം. നടക്കുന്നു, അങ്ങോട്ട് പോകുന്നത് ശരിയല്ല, കാലിനെ നിയന്ത്രിക്കുന്നു, അവിടെ നടക്കുന്നില്ല, ഇത് ഹഠാത് നിയന്ത്രണം. കർമ്മേന്ദ്രിയങ്ങളോടും ജ്ഞാനേന്ദ്രിയങ്ങളോടും ഒരു പരിധി വരെ നമുക്ക് ബലപ്രയോഗം നടത്താം, ഒരു പരിധി വരെ. ഇനി അതങ്ങനെ പറഞ്ഞ് ശരിയാണോ, അതിന് ഭേദഗതിയുള്ള എന്ന് പറഞ്ഞ് ആരും ചാടി വീഴരുത്. അതുകൊണ്ടാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഒരു പരിധി വരെ. പക്ഷെ മനസ്സിൻ്റെ അടുത്ത് ഈ കളി നടക്കത്തില്ല. അതുകൊണ്ട് ആചാര്യന്മാർ പറയുന്ന എന്താണ്, മനസ്സിന്റെ നിയന്ത്രണം ക്രമാത്. ഇത് വാസിഷ്ഠത്തിനും പറഞ്ഞു. മനസ്സിനെ കുറിച്ചും മനസ്സിന്റെ നിയന്ത്രണത്തെക്കുറിച്ചും അതിനുള്ള ഉപായങ്ങളെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായി സവിസ്തരമായി പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമാണ് വാസിഷ്ഠം. അവിടെയും പറയുന്നുണ്ട്, മനസ്സിന്റെ നിയന്ത്രണം ക്രമാതെ സാധ്യമാണ്, ക്രമമായിട്ട് സാധിക്കാം. ക്രമമായി സാധിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, പല ഉപായങ്ങളിലൂടെ, അതാണ് ക്രമം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിന്റെ നിയന്ത്രണത്തിന് പ്രത്യേകിച്ച് ഒരു ഉപായമല്ല, പല ഉപായങ്ങളിലൂടെ. അത് പതഞ്ജലിയും സമ്മതിക്കുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്. പല പല ഉപായങ്ങൾ അവിടെ മനോനിയന്ത്രണത്തിന് വേണ്ടി പറയുന്നുണ്ട്. ഈശ്വരപ്രണിധാന അഥവാ ഈശ്വരപ്രണിധാനം വരെയുള്ള കാര്യങ്ങൾ സംഖ്യശാസ്ത്രത്തിൽ നിരീശ്വരത്വത്തെ അംഗീകരിക്കുന്നുണ്ടെങ്കിലും പതഞ്ജലി ആ മനോനിയന്ത്രണത്തിന് വേണ്ടി ഈശ്വരനെ കൂടെ സ്വീകരിച്ചു. മുഖ്യമായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അദ്വൈതികൾ പ്രധാനമായി നിർദ്ദേശിക്കുന്ന എന്താണോ ഈശ്വര പ്രണിധാനം തന്നെ. ഈശ്വരഭക്തിയിലൂടെ, ഈശ്വര ആരാധനയിലൂടെ, ഈശ്വര സേവാരൂപത്തിലുള്ള കർമ്മത്തിലൂടെ മനസ്സിനെ നിയന്ത്രിക്കുക, അതും വളരെ ശ്രേഷ്ഠമായ ഒരു ഉപായമാണ്. അദ്വൈതികൾ പറയുന്നത് എന്താണോ, അദ്വൈതികൾ പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. അദ്വൈതത്തിലെ മുഖ്യമായ സിദ്ധാന്തം എന്താണ്? പ്രപഞ്ച മിഥ്യയാണ് എന്നുള്ളത്. ആ പ്രപഞ്ച മിഥ്യാത്വ ഭാവന അതിനെ ശാസ്ത്രീയമായി നിർദ്ദേശിക്കുന്നതിൻ്റെ മുഖ്യമായ ഉദ്ദേശം എന്താണോ, മനോ നിയന്ത്രണമാണ്. അത് ഇവിടെ ഇതിൻ്റെ വ്യാഖ്യാനങ്ങളിൽ ആചാര്യന്മാരും മധുസൂദന സരസ്വതി പോലുള്ളവരൊക്കെ പറയും. അതങ്ങനെ മനോനിയന്ത്രണത്തിന് സഹായിക്കും എന്ന് അദ്വൈത ആചാര്യന്മാർ പറയുന്നു. അല്ലാതെ പ്രപഞ്ചം മിഥ്യയാണെന്ന് സമർത്ഥിച്ച് കൈയും കെട്ടിയിരിക്കാൻ വേണ്ടിയിട്ടല്ല, അതിനൊരു അങ്ങനെ അത് മനസ്സിൻ്റെ ഒരു ബോധവൽക്കരണമാണ് ഈ പ്രപഞ്ച മിഥ്യാത്വം എന്ന് പറയുന്നത്. മനസ്സിനെ ഒന്ന് പഠിപ്പിക്കുന്നതാണ്. ഇപ്പം ഭക്തി കൊണ്ട് മനസ്സിൻ്റെ മാലിന്യങ്ങളെല്ലാം ദൂരീകരിച്ച് മനസ്സ് വളരെ സാത്വികമായി, മനസ്സിൽ ഈശ്വരനെ കുറിച്ചുള്ള ദിവ്യമായ ഭാവനകളും ഉദാത്തമായ സങ്കല്പങ്ങളും കൊണ്ട് മനസ്സ് നിരന്തരം, മനസ്സിൽ ഭഗവത് സ്മരണം നിലനിർത്തുക, ഭഗവാന്റെ ഗുണഗണങ്ങളെക്കുറിച്ച് കീർത്തിക്കുക, നാവുകൊണ്ട് നിരന്തരം അതിനെ അനുസ്മരിപ്പിക്കുക, മനസ്സിനെ നിരന്തരം അതിൽ മുഴുകിയിരിക്കുന്ന അത് പരിശീലിപ്പിക്കുക. ഭക്തൻ ഈ രീതിയിൽ ഈ പ്രപഞ്ചത്തിൽ നിന്നും മനസ്സിനെ വിടർത്തിയെടുക്കുകയാണ്. പ്രപഞ്ച വ്യാപാരങ്ങളിൽ നിന്നും മനസ്സിനെ ഈശ്വര വ്യാപാരത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ്. അത് ഭക്തി സാധന. അത് അതിനനുകൂലമായ മനസ്സുകൂടി വേണം. അതിനനുകൂലമായ ഒരു മനസ്സ് എന്ന് വെച്ചാൽ മനസ്സിൻ്റെ വൈകാരികമായ ഭാവങ്ങളെ കൂടുതൽ അവലംബിച്ചുകൊണ്ട് ആണ് അത്തരമൊരു സാധനയിൽ അതിനധികാരിയായിട്ടുള്ളത്. എല്ലാവർക്കും അത് പറ്റത്തില്ല. യോഗത്തിൻ്റെയും തത്വവിചാരത്തിൻ്റെയും ഭക്തിയുടെയൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ അതിനെല്ലാം അധികാരികളുണ്ട്. അധികാരികൾ അങ്ങനെ ആ രീതിയിൽ എന്ത് ചെയ്യുന്നു, ഭഗവാനൻ മനസ്സിനെ വിലയിപ്പിച്ചുകൊണ്ട് മനസ്സിനെ കാമകളിൽ നിന്നും രാഗാതിദോഷങ്ങളിൽ നിന്നും മനസ്സിനെ മുക്തമാക്കിയെടുക്കുന്നു. ഈശ്വരസ്മരണ അത് മനസ്സിനെ പരിശുദ്ധമാക്കി തീർക്കുന്നു. പരിശുദ്ധമായ ആ മനസ്സുകൊണ്ട് ഈശ്വരസ്മരണ കൂടുതൽ ദൃഢമാകുന്നു. ആ മനസ്സും എന്ത് ചെയ്യുന്നു, വാസനാമുക്തമായി ഈ പ്രപഞ്ച വിമുക്തമായി തീരുന്നു. അത് ഒരു സാധനം മാറും. അദ്വൈതി എന്താണ് പറയുന്നത്? പറയുന്നത് പ്രപഞ്ച മിഥ്യാത്വ ഭാവന. എന്തുകൊണ്ടത് പറയുന്നു? പറയുന്നു മനസ്സ് പറഞ്ഞല്ലോ, മനസ്സ് വിഷയങ്ങളിലേക്ക് പോകുന്നത് മനസ്സിന് ആ വിഷയങ്ങൾ ഇഷ്ടമായതുകൊണ്ടാണ്. മനസ്സ് വിഷയങ്ങൾ ഇഷ്ടമാകുന്നതിനുള്ള ഒരു പ്രധാന കാരണം എന്താണ്? ആ വിഷയങ്ങളിലുള്ള സത്യത്വ ബുദ്ധിയാണ്. മനസ്സ് അത് സത്യമാണെന്ന് ധരിക്കുന്നു. വിഷയങ്ങളിൽ നിന്നും ലഭിക്കുന്ന ആനന്ദം അത് ആത്യന്തികമാണ്, അത് പരമാർത്ഥമാണ് എന്ന് കരുതുന്നു. അതിനെ തുടർന്ന് വരുന്ന ദുഃഖങ്ങളെ മനസ്സ് വിസ്മരിക്കുന്നു. അപ്പോൾ ഇതിനെല്ലാം പ്രധാനമായിരിക്കുന്ന കാരണമെന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തോടുള്ള മനസ്സിൻ്റെ ആ സത്യത്വ ബുദ്ധിയാണ്. ആ സത്വമാണ് ധരിച്ചിരിക്കുന്നതാണ്. എന്തുകൊണ്ട് ധരിച്ചു പോയി? അത് ദൃഢമായ വാസനകളുണ്ട്, പൂർവാർജിതമായ വാസനകളുണ്ട്, അല്ലെങ്കിൽ അത് മനസ്സിൻ്റെ സ്വഭാവം എന്ന് പറയാം. അങ്ങനെ മനസ്സതിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അറിയാം, മനസ്സിന് ഇഷ്ടമില്ലാത്തടത്ത് മനസ്സ് പോകത്തില്ല. മനസ്സിന് രുചികരമായ ഭക്ഷണം മനസ്സിന് ഇഷ്ടമാണ്, പക്ഷെ വയറ് കേടായിരുന്നാൽ മനസ്സങ്ങോട്ട് പോകുന്നില്ല. ഇനി സ്വയം തൃപ്തമായി കഴിഞ്ഞാലും പോകുന്നില്ല. മതിയാവോളം ഭക്ഷിച്ചു കഴിഞ്ഞു, ഇനി ഭക്ഷിക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ പിന്നെ മനസ്സങ്ങോട്ട് പോകുന്നില്ല. പിന്നെ മനസ്സ് വിശ്രമിക്കും. ആ അനുഭവത്തിൻ്റെ തളർച്ച തീർക്കുന്നതിന് വേണ്ടി മനസ്സ് വിശ്രമിച്ച് വീണ്ടും മനസ്സ് തയ്യാറാകും, വീണ്ടും അനുഭവിക്കാൻ വേണ്ടി. അപ്പോൾ വിഷയ ആനന്ദങ്ങൾ അനുഭവിക്കുമ്പോഴെല്ലാം ആനന്ദ അനുഭവം കൊണ്ട് മനസ്സ് തളർന്ന് മയങ്ങി വീണ്ടും അത് സജ്ജമായി വീണ്ടും ആ വിഷയാനുഭവത്തിന് തയ്യാറാകുന്നു. ആ വിഷയാനുഭവത്തിൽ ആനന്ദത്തെ അനുഭവിക്കുന്ന മനസ്സ് തുടർന്ന് അതിന്റെ തുടർ നടപടി എന്നുള്ള നിലയ്ക്ക് അവശ്യം ഭാവിയായ ദുഃഖത്തെ അനുഭവിക്കുന്നു. പക്ഷേ സുഖാനുഭവ വേളയിൽ മനസ്സെന്ത് ചെയ്യുന്നു? ആ ദുഃഖത്തെ വിസ്മരിക്കുന്നു. അതുകൊണ്ട് സുഖം പ്രാപ്തമാകുമ്പോൾ മനസ്സ് ആ സുഖത്തെ അനുഭവിക്കുന്നു, സുഖം പ്രാപ്തമല്ലാതിരിക്കുമ്പോൾ മനസ്സ് ആ സുഖത്തെ ആഗ്രഹിക്കുന്നു, ആ സുഖം പ്രാപ്തിക്ക് വേണ്ടിയിട്ട് വീണ്ടും പരിശ്രമിക്കുന്നു, നേടുന്നതുവരെ പരിശ്രമിക്കുന്നു. ആ പരിശ്രമത്തെയാണ് നമ്മൾ സംസാരമെന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിന്റെ ഈ സംസാര അവസ്ഥയ്ക്ക് അടിസ്ഥാനപരമായിരിക്കുന്നത് പ്രപഞ്ചത്തിലുള്ള സത്യത്വ ബോധമാണ്. അതുകൊണ്ട് അദ്വൈതി എന്ന് പറയുന്നു, ഇത് മനസ്സിനെ ശീലിപ്പിക്കുക, എന്താണ് ഇത് സത്യമല്ല, ഇത് പരമാർത്ഥമല്ല, അതിനെ യാഥാർത്ഥ്യമായി മനസ്സിനെ ബോധ്യപ്പെടുത്തുക. ഇത് ബാഹ്യമായി പറഞ്ഞാൽ പോരാ, അതിനാണ് വിരാഗാഭ്യാസം എന്ന് പറയുന്നത്. അല്ലാതെ വിരാഗം എന്ന് പറഞ്ഞൊരിക്കലും നിഷേധാത്മകമായ പ്രപഞ്ചത്തോടുള്ള ഒരു സമീപനമല്ല, മറിച്ച് മനസ്സിനെ വിവേകം കൊണ്ട് കൊടുക്കുന്ന ഒരു അഭ്യാസമാണ്, തത്വവിവേകം കൊണ്ട്. അതാണ് തത്വവിചാരം എന്ന് പറയുന്നത്. തത്വം എന്ന് വെച്ചാൽ യാഥാർത്ഥ്യം, യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള വിചാരം, തത്വത്തെക്കുറിച്ചുള്ള വിചാരം, വാസ്തവത്തെക്കുറിച്ചുള്ള വിചാരം അത് മനസ്സിനെ ശീലിപ്പിക്കുന്നു. അപ്പോൾ എന്താണ് വാസ്തവം? പ്രപഞ്ചം അവാസ്തവമെങ്കിൽ വാസ്തവം എന്ന് പറയുന്നു. വാസ്തവം ഈശ്വരതത്വമാണ് എന്ന് മനസ്സിനെ പഠിപ്പിക്കുന്നു. അപ്പോൾ സത്യത്തോട് അത് സത്യമാണ് എന്ന് മനസ്സ് കരുതിയിട്ടാണ് വിഷയങ്ങളിലേക്ക് പോകുന്നത്. അപ്പം അതിന് പ്രേരകമായിരിക്കുന്നത് വാസ്തവത്തിലില്ലാത്തതായ സത്യത്വബുദ്ധിയാണ്. അതുകൊണ്ട് എന്ത് പറയുന്നു, മനസ്സിനെ പ്രപഞ്ച മിഥ്യാത്വം ധരിപ്പിക്കുന്നു, മറിച്ച് ഈശ്വര സത്യത്വം ആത്മ ഉണ്മയും മനസ്സിനെ ശീലിപ്പിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സ് സത്യമെന്ന് കരുതുന്ന ആ ഉണ്മയിലേക്ക് അത് മടക്കയാത്ര ആരംഭിക്കുന്നു. അതാണ് വിരക്തി എന്ന് പറയുന്നത്. ഈശ്വരനാണ് സത്യം, പ്രപഞ്ചമല്ല എന്നുള്ള ബോധം കൊണ്ട് മനസ്സ് ആ പ്രപഞ്ചത്തിൽ നിന്ന് വേറിത്തിരിഞ്ഞ് ഈശ്വരാഭിമുഖമായി അല്ലെങ്കിൽ ആത്മതത്വാഭിമുഖമായി മനസ്സ് സഞ്ചരിക്കുന്നു. അങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതാണ് വൈരാഗ്യം, മനസ്സിന്റെ വൈരാഗ്യം എന്ന് പറയുന്നത്. അങ്ങനെ സഞ്ചരിക്കുന്നതിന് വേണ്ടി മനസ്സിൽ വിവേകത്തെ ആവർത്തിക്കുന്നത്, വിവേകത്തെ ദൃഢമാക്കുന്നത്, മനസ്സിൽ വിവേകത്തെ സമ്പാദിക്കുന്നത് ഇതിനേക്കാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുന്നതിന്, മനസ്സിന്റെ പാകത എന്ന് പറയുന്നത് എന്താണ്? മനസ്സിനെ സ്വാധീനമാക്കുക, ജീവന്റെ ഇച്ഛാശക്തിക്ക് മനസ്സിനെ അധീനമാക്കുക, അതിനാണ് പ്രപഞ്ച മിഥ്യയാണ് എന്ന് ശാസ്ത്രങ്ങൾ പറയുന്നത്. അല്ലാതെ കേവലം ഒരു യൗക്തികമായ ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് കേവലം യൗക്തികമായ ഒരു സമാധാനം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടല്ല, കേവലം ഒരു മനുഷ്യന്റെ ജിജ്ഞാസയെ ശമിപ്പിക്കുന്നതിനുള്ള ഒരു പദ്ധതി എന്നുള്ള നിലയ്ക്കല്ല ഈ പ്രപഞ്ച മിഥ്യാത്വ തത്വത്തെ ആവിഷ്കരിച്ചിരിക്കുന്നു. അതിവിടെ ഇതിന്റെ വ്യാഖ്യാനങ്ങൾ ആചാര്യന്മാർ വ്യക്തമായി പറയുന്നുണ്ട്. മനസ്സിൽ നിന്ന് പിരിയണം, പിരിഞ്ഞ് ആത്മാഭിമുഖം ആവണം. അതിന് ആത്മാവ് മനസ്സിന് ഇഷ്ടമാകണം. ഇഷ്ടമാവണമെങ്കിൽ മനസ്സ് സത്യത്തിലെ സത്യമാണെന്ന് തിരിച്ചറിയണം. മനസ്സിന് ഒരു സ്വഭാവമുണ്ട്. എന്താണ് മനസ്സ്? എവിടെ നിന്നാണ് വരുന്നത്? മനസ്സ് വരുന്നത് സത്യത്തിൽ നിന്നാണ്. അപ്പോൾ എപ്പോഴും അത് സത്യസ്പർശിയായിരിക്കും. അതുകൊണ്ട് മനസ്സിന്റെ സ്വഭാവം എന്താണ്? അത് സത്യത്തിലേക്ക് പോകത്തുള്ളൂ, അതൊരിക്കലും മിഥ്യയിലേക്ക് പോകത്തില്ല, സത്യത്തിലേക്ക് പോകും. കാരണം എന്തുകൊണ്ട്? അത് സത്യത്തിന്റെ അംശമാണ് പരിസ്ഥിതി. അങ്ങനെയാണ് പിന്നെ മനസ്സ് വിഷയങ്ങളിലേക്ക് പോകുന്നത്. അതാണ് സത്യഭ്രമം. സത്യമാണെന്ന് ധരിച്ചത് വിഷയങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ ആ സത്യഭ്രമത്തെ മാറ്റുക. അതല്ല സത്യം, ഇന്നതാണ് സത്യം എന്ന് മനസ്സിനെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ, അതായത് മനസ്സിനെ സത്യത്തെ ബോധിപ്പിക്കുക എന്ന് പറയുന്നത് എന്താണ്? മനസ്സിന് അതിന്റെ സ്വന്തം ഉണ്മയെ പരിചയപ്പെടുത്തി കൊടുക്കുക. ആര്? മനസ്സ് തന്നെ. മനസ്സ് തന്നെ അതിന്റെ ഉണ്മയെ മനസ്സിനെ ബോധിപ്പിക്കുന്നു. ബോധിക്കുന്നവനായി നിൽക്കുന്നതും മനസ്സ് തന്നെ, ബോധിപ്പിക്കുന്നതും മനസ്സ് തന്നെ. അതിനാണ് തത്വവിചാരം എന്ന് പറയുന്നത്. അപ്പോൾ അത് ബോധിച്ചു കഴിഞ്ഞാൽ അതുവരെ ഉണ്ടായിരുന്ന അതിന്റെ മിഥ്യാധാരണ മാറി അത് തിരിച്ച് തന്റെ സ്വരൂപമായിരിക്കുന്ന സത്യത്തിലേക്ക് തന്നെ മടങ്ങും. കാരണം സത്യം മനസ്സിന്റെ സ്വരൂപമാണ്. എന്തുകൊണ്ട്? അത് അസത്യത്തിൽ നിന്ന് സ്പന്ദിച്ചതാണ്. അപ്പൊ അതിന്റെ നിഷ്പന്ധാവസ്ഥയിൽ എന്ത് ചെയ്യുന്നു? അത് ആ സത്യമായിട്ട് തന്നെ പ്രകാശിക്കും. അതിനാണ് സ്വയം പ്രകാശം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഉള്ള സ്വീകരിക്കുന്ന ഒരു ഉപായം എന്നുള്ള നിലയ്ക്കാണ് ഈ പ്രപഞ്ച മിഥ്യാത്വത്തെ ബോധിപ്പിക്കുന്നത്. അല്ലാതെ കേവലമായ ഒരു തത്വവിചാരത്തിലൂടെ മനസ്സിന് ഒരു ബാഹ്യമായ സമാധാനം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപായം, അതൊരു ഉപായമായി പറയുന്നതുകൊണ്ട് വസിഷ്ഠ ഭഗവാൻ ആദ്യം പറയുന്നത് എന്താണോ? തത്വാധിഗമം, തത്വപ്രാപ്തി. ഇതിനുള്ള ക്ഷമത മനസ്സിന് വരില്ല. എന്തുകൊണ്ട്? മനസ്സിൽ വീണ്ടും ആ വാസനകൾ പെരുത്ത് ഈ പ്രപഞ്ച സത്യത്വ ബുദ്ധി, പ്രപഞ്ച സത്യത്വ ബുദ്ധി എന്ന് പറയുമ്പോൾ ഈ ശരീര സത്യമാണ്, ഈ ശരീരത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് മനസ്സ് ആത്മവിസ്മൃതിയിൽ ഇതിലെല്ലാം ഭ്രമിച്ചു പോകും. അതുകൊണ്ട് തത്വത്തെ ഗ്രഹിക്കാൻ കഴിയാതെ വരുന്നു. അപ്പോൾ അവിടെ അടുത്ത് വ്യാസഭവൻ പറയുന്നത് എന്താണ്? സത്സംഗം. വീണ്ടും സത്സംഗത്തിലൂടെ തത്വം ആന്തരികമായി ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, തത്വത്തെ ആന്തരികമായി അനുസന്ധാനം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ബാഹ്യമായി ചെയ്യുന്ന പ്രവൃത്തിയാണെന്ത്? സത്സംഗം. ബാഹ്യമായ നിമിത്തങ്ങളെ ആശ്രയിക്കും, ബാഹ്യമായ ശബ്ദങ്ങളെ ആശ്രയിക്കും. അതിനെ ആശ്രയിച്ചിട്ട് ആന്തരികമായി തത്വ അനുസന്ധാനം വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുക. അങ്ങനെ ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സ് അതിൽ നിന്നും പിൻവാങ്ങും. ഇനി അങ്ങനെ സത്സംഗത്തിനും ഒരാൾക്ക് മനസ്സനുവദിക്കുന്നില്ല. കാരണം സത്സംഗത്തിന് മനസ്സനുവദിക്കണമെങ്കിൽ ആ സത്സംഗത്തിനുള്ള അത് ശ്രവിക്കുന്നുള്ളൊരു മനസ്സ് വരണം. മനസ്സ് അതിനും വൈമുഖ്യമായിരിക്കുമെങ്കിൽ അവിടെ പറയുന്നു അതിന് വലിയ പ്രാധാന്യം അവിടെ കൊടുക്കുന്നില്ല. പക്ഷെ ഇവിടെ ഭഗവാൻ അതിന് പ്രാധാന്യം കൊടുക്കുന്നു. അതാണ് കർമ്മയോഗം. മനസ്സ് ഏതിലാണോ നിൽക്കുന്നത്, മനസ്സിന് ഏതിനോടാണോ താല്പര്യമുള്ളത്, മനസ്സിനെ അതിൽ തന്നെ നിർത്തുക. അതാണ് കർമ്മയോഗം. ആദ്യം അതിൽ തന്നെ നിന്നോട്ടെ മനസ്സ്. പക്ഷെ അത് നിൽക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഒരു ഭാഗമായി ഈശ്വരസ്മരണയും ആത്മസ്മരണയും നിലനിർത്തുക. അതിന് അത് നമ്മൾ ആ ഭാഗം നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്തതാണ്. അവിടെയാണ് കർമ്മയോഗം വരുന്നത്. പക്ഷേ വാസന ചിലർക്ക് അതിനോടല്ല, ചിലർക്ക് താല്പര്യം കർമ്മയോഗത്തിനോട് താല്പര്യം വരത്തില്ല. അവരുടെ മനസ്സിൽ മറ്റ് അഭ്യാസങ്ങളോടാണ് താല്പര്യം വരുന്നതെങ്കിൽ അവിടെ പറയുന്നു പ്രാണസ്പന്ദ നിരോധനം പറയുന്നു. അതാകാം. പിന്നെ എത്രയോ യോഗ മാർഗങ്ങൾ, ആരാധനാ മാർഗങ്ങൾ ഏതാണ് ഉപയോഗിക്കുക. അതിനകത്ത് എല്ലാ യോഗങ്ങളും മന്ത്രതന്ത്രങ്ങളെല്ലാം വരുന്നു, ജപ ധ്യാനാദി ഉപാസനകൾ എല്ലാം വരുന്നു. ഏത് മാർഗങ്ങളിലൂടെ ആയാലും ഏത് മാർഗവും അവലംബിക്കാം. ആചാര്യന്മാർക്ക് അങ്ങനെ പക്ഷപാതമില്ല, ഇന്നത് ചെയ്യാവുന്നില്ല. ഏത് മാർഗം ഒരാൾ അവലംബിക്കും, അവനവന്റെ സംസ്കാരമനുസരിച്ച്, അവന്റെ സാഹചര്യമനുസരിച്ച്, അവനവന്റെ യോഗ്യത അനുസരിച്ച്, അവനവന് സ്വീകാര്യമായിരിക്കുന്ന ഏതെങ്കിലും ഒരു മാർഗത്തെ അവലംബിച്ചിട്ട് മനസ്സിനെ ഇച്ഛാശക്തിക്ക് അധീനമാക്കി എടുക്കുക. അതിനാണ് ഇവിടെ പറയുന്നത് അഭ്യാസം. അതോടൊപ്പം വൈരാഗ്യം. വൈരാഗ്യത്തിന് ഇവിടെ മധുസൂദന സരസ്വതി വളരെ മനോഹരമായൊരു ഉദാഹരണം പറയുന്നുണ്ട്. മനസ്സെന്ന് പറയുന്നൊരു ജലപ്രവാഹമാണ്. ജലപ്രവാഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ജലപ്രവാഹമല്ല, നമ്മൾ പറയില്ലേ പെരുവെള്ളച്ചാട്ടം, അങ്ങനെയുള്ള ഒരു പെരുവെള്ളപ്പാച്ചിലാണ് മനസ്സ്. അതിനെ അങ്ങനെ പെട്ടെന്നൊന്നും തടഞ്ഞു നിർത്താൻ പറ്റത്തില്ല. അപ്പോൾ അതിനെ തടഞ്ഞു നിർത്തണമെങ്കിൽ എന്ത് വേണം? വളരെ പ്രബലമായ അണക്കെട്ട് വേണം, ശക്തമായ അണക്കെട്ട്, സേതു ബന്ധനം. അപ്പം സേതു ബന്ധനം കൊണ്ട് ആദ്യം മനസ്സിനെ ഒന്ന് തടഞ്ഞു നിർത്തുക, തടയുക. അതിനാണ് ഈ വൈരാഗ്യം എന്ന് പറയുന്നത്. ഈ വൈരാഗ്യം എന്നൊക്കെ പറയുന്നത് ഒരു അസംബന്ധമാണെന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. ചില ആധുനികന്മാരായ ആചാര്യന്മാർ പണ്ട് ശ്രീകൃഷ്ണനും ഇതുപോലുള്ള ആചാര്യന്മാരൊക്കെ മനുഷ്യനെ വഴിതെറ്റിച്ചതാണ് വൈരാഗ്യം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനോട് ഞാനും പൂർണ്ണമായി യോജിക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആവശ്യമുള്ള മനുഷ്യൻ ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവരവിടെ പോകും. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടി അങ്ങനെയുള്ള ആചാര്യന്മാരെന്തെന്നുണ്ടെങ്കിൽ നമ്മളാരും എതിർക്കുന്നില്ല. ആർക്കെങ്കിലും വൈരാഗ്യ അസംബന്ധവും തോന്നുന്നുണ്ടെങ്കിൽ അവരെ പുറകെ പൊക്കോളുക, അല്ലെങ്കിൽ തൽക്കാലം ചെവി പൊത്തിക്കോളുക, ഈ പറയുന്നതെന്ന് കേൾക്കരുത്. അവരെ ശരണാഗതന്മാരായി സ്വീകരിച്ചോളുക, അവരെ വഴിക്ക് പൊക്കോളുക. അങ്ങനെ അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ സഹിച്ചോളണം. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ഒരു ശരിയായ ഒരു സേതുബന്ധനം തന്നെ നടത്തുക എന്നുവെച്ചാൽ അതിനെ തടയുക. മനസ്സിൻ്റെ ആ വിഷയപ്രവണത എന്ന് പറയുന്നു, അതിനെ തടയുക എന്ന് പറയുന്നു. അത് സംസ്കൃതി പറയുന്നത് ഖിലീക്രിയത എന്ന് വെച്ചാൽ തടയുന്നു എന്നാണ്. വ്യാസഭഗവാനും ഈ കാര്യം പറയുന്നു. വ്യാസഭഗവാനെ അനുകരിച്ചിട്ട് ഇവിടെ വാസിഷ്ഠത്തിലല്ല, ഇവിടെ യോഗസൂത്ര ഭാഷയിൽ നിന്ന് അതിനെ തടഞ്ഞതിന് ശേഷം പറയുന്നു, വെള്ളം തടഞ്ഞു നിർത്തി കഴിഞ്ഞാൽ അതിന് ഉപയോഗം ഉണ്ടല്ലോ. അതെന്താണ്? ചെറിയ കൈച്ചാലുകൾ, തോടുകൾ, നീർച്ചാലുകൾ, ആ നീർച്ചാലുകളിലൂടെ ആ വെള്ളത്തെ തിരിച്ചുവിട്ട് കൃഷിക്കും മറ്റുപയോഗിക്കുക, മനുഷ്യന്റെ ആവശ്യത്തിനെല്ലാം ഉപയോഗിക്കുക, കുളിക്കുന്നതിനോ കുടിക്കുന്നതിനോ കൃഷി നടത്തുന്നതിനോ എല്ലാം ഉപയോഗിക്കുക. അപ്പോൾ ആ മനസ്സിന്റെ ഒരു സദുപയോഗം അതെങ്ങനെ അതിനെ തിരിച്ചുവിടുമ്പോൾ, നിയന്ത്രിച്ച് തിരിച്ചുവിടുമ്പോൾ. അപ്പോൾ ഇവിടെ മധുസൂദന സരസ്വതിയും വ്യാസഭഗവാനും ഒക്കെ പറയുന്നത് എന്താണ്? ആദ്യം വൈരാഗ്യം കൊണ്ട് ഇതിനെ തടയണം. തടഞ്ഞിട്ട് അഭ്യാസം കൊണ്ട് ഇതിനെ തിരിച്ചുവിടുക. ആ തിരിച്ചുവിടുന്ന പ്രക്രിയയാണ് പറയുന്ന അഭ്യാസം. ഭാഷകാരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, സമാന പ്രത്യാവൃത്തി ആണ് അഭ്യാസം. അങ്ങനെയുള്ള അഭ്യാസങ്ങൾ കൊണ്ട് ഈ മനസ്സിനെ തിരിച്ചുവിട്ട് അതിനുപയോഗിക്കുക, അതിനെ പ്രയോജനമത്താക്കി തീരുക. ശത്രുവായിരിക്കുന്ന ഇതിനെ അഭ്യാസം കൊണ്ട് മിത്രമാക്കിയെടുക്കുക. അത് ചെറു പറയുന്നു അത് സാധിക്കുന്നില്ല, പ്രയാസമാണ്, എനിക്ക് വൈരാഗ്യമില്ല, എനിക്ക് അഭ്യാസവും പറ്റുന്നില്ല, എനിക്ക് വൈരാഗ്യവും പറ്റുന്നില്ല. അപ്പോൾ അയാളോട് ചോദിക്കേണ്ടത് തൻ്റെ തൊഴിലെന്താണോ എന്ന് ചോദിക്കുന്നു. എന്താണ് ഉദ്ദേശം എന്ന് പറയുന്നു. അതായത് ഇതൊരു എനിക്ക് വൈരാഗ്യമില്ല, എനിക്ക് അഭ്യാസമില്ല എന്നൊക്കെ പറയുന്നത് ഒരു തരത്തിൽ മനസ്സിനെ തന്നെ വഞ്ചിക്കുന്നതാണ്. എന്നുവെച്ചാൽ മനസ്സ് വാസ്തവത്തിൽ ഇതൊന്നും ആഗ്രഹിക്കുന്നില്ല, അഭ്യാസ വൈരാഗ്യങ്ങളൊന്നും ആഗ്രഹിക്കുന്നില്ല, മറിച്ച് ഒരു നാടകം കളിക്കുകയാണ്. അപ്പോൾ അവരുടെ അടുത്ത് പിന്നെ ആത്മവിദ്യയൊന്നും ഉപദേശിച്ചിട്ട് ഫലമില്ല, അവരുടെ അടുത്ത് വേറെ എന്തെങ്കിലും പണിക്ക് പോകാൻ പറയുക. അപ്പോൾ മറ്റനുഭവങ്ങളിൽ നിന്ന് ഉണ്ടായിക്കോളും അഭ്യാസവും വൈരാഗ്യവും ഒക്കെ തനി ഉണ്ടായിക്കോളും. വെട്ടുന്ന പോത്തിൻ്റെ അടുത്ത് വേദം പറഞ്ഞുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ വഴിക്ക് പോകുമ്പോൾ അതിന് ശരിക്കുള്ള തട്ടുമുട്ടും ഒക്കെ കിട്ടുമ്പോൾ വൈരാഗ്യവും അഭ്യാസങ്ങളും എല്ലാം തനിയെ വന്നോളും. ശാസ്ത്രം കൊണ്ടോ ഗുരുവിൻ്റെ ഉപദേശം കൊണ്ടോ ഒന്നും അതുണ്ടാകത്തില്ല. അതുകൊണ്ട് ഇതൊന്നും എനിക്കില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് മനസ്സിൻ്റെ ഒരു വഞ്ചനയാണ്. അവരുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, ഇത് വേണമെന്ന് ആഗ്രഹമുണ്ട്, താൻ വിചാരിച്ചാൽ സാധിക്കും, പ്രയാസമാണെങ്കിൽ. അതുകൊണ്ടാണല്ലോ ചോദിക്കുന്നത്. അല്ല, തിരിച്ചറിയുന്നു ഇത് അപകടം പിടിച്ചതാണ്, പ്രയാസമുള്ളതാണ്, പക്ഷെ ആഗ്രഹമുണ്ട്, ഇത് നേടണമെന്ന്. അങ്ങനെയുള്ളവർ മാത്രമേ ശാസ്ത്രം സഹായിക്കത്തുള്ളൂ. മറ്റതിനെ കുറിച്ച് പറയുന്നുണ്ട് തൃതീയം, അത് മൂന്നാമതൊരു വഴിയാണ്. എന്താണ്? ഇവിടെ തന്നെ ഇതിനിങ്ങനെ തട്ടിയും മുട്ടിയും പോകുന്ന ഒരു വഴി. അവിടെ ആധ്യാത്മികതയ്ക്കൊന്നും സ്ഥാനമില്ല. ആത്മീയതയ്ക്ക് സ്ഥാനം വരുന്ന ഈ മാർഗത്തിൽ എന്താണ്? ഈ അഭ്യാസ വൈരാഗ്യങ്ങളെ ഒരാൾ അയാളുടെ യഥാശക്തി അനുസരിച്ച് ബോധപൂർവം ഇച്ഛാശക്തി ഉപയോഗിച്ച് അയാൾ ശീലിച്ചേ പറ്റും. മറുവഴിക്ക് പോയാൽ ഇതൊക്കെ അസംബന്ധമാണെന്ന് പറയുന്ന വഴിക്ക് പോയതുകൊണ്ടോ അല്ലെങ്കിൽ എനിക്ക് കഴിയുന്നില്ല എന്നുള്ള രീതിയിൽ മാറി നിൽക്കുന്നതുകൊണ്ടോ അവർക്ക് വേണ്ടിയിട്ടുള്ള അല്ല. ആരാണോ ഇതിൽ പ്രവർത്തിക്കാൻ തയ്യാറാകുന്നത്, അഭ്യസിക്കാൻ തയ്യാറാകുന്നത്, അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അഭ്യാസേന, അഭ്യാസം കൊണ്ട്. അത് യഥാശക്തി അഭ്യസിക്കുക, അതിനുള്ള ഇച്ഛാശക്തിയും ദൃഢനിശ്ചയവും വേണം. അതുമില്ലാത്തവനും ഈ പണി പറ്റിയതല്ല. വേറെ ഒരുപാട് പണികൾ ഈ ലോകത്തുണ്ട്. ഈ ലോകത്ത് അങ്ങനെ ഭഗവാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഈ ലോകത്ത് ആരെയെല്ലാം സൃഷ്ടിച്ചോ അവരെല്ലാവരും തന്നെ ഭജിച്ചോളണം ഭഗവാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ടാണല്ലോ എത്രയോ അവതാരങ്ങൾ വന്നു, എന്നിട്ടും ഭജിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞാ വരുന്നത്, കൂടിക്കൂടിയല്ല വരുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു സൃഷ്ടിയിൽ ഭഗവാനും അങ്ങനെ ഒരു ഉദ്ദേശമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ കുറച്ചുപേരെ ഇപ്പോഴും ഭജിക്കുന്നുണ്ട്. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, സഹസ്രാണ മനുഷ്യേഷു കശ്ചിത് യദതി സിദ്ധയെ, സിദ്ധിക്ക് വേണ്ടി അപൂർവം പേരെ നിൽക്കുന്നുള്ളൂ. കശ്ചിത് ധീര പ്രത്യേകാത്മാനമൈഷ, അത് ഋഷിയും പറയുന്നുണ്ട്, ശ്രുതിയും പറയുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഒരേ പക്ഷക്കാരാണ്. അതുകൊണ്ട് ആരും ഇങ്ങനെ വിലപിക്കേണ്ട കാര്യമില്ല. എന്താണ്, എന്റെ മനസ്സ് വരുന്നില്ല, അങ്ങനെ വരുന്നില്ല, അങ്ങനെ വിലപിക്കേണ്ട, വേറെ പണിക്ക് പോവുക, വേറെ എന്തെല്ലാം പണികളുണ്ട് ഈ ലോകത്ത്, ഈ ഒരു പണി മാത്രമേ ഉള്ളൂ. ഇതിനാരാണോ തയ്യാറുള്ളത് അങ്ങനൊരു ചോദ്യം ചോദിക്കാൻ അർജുനനെ പോലെ, ഇത് ബുദ്ധിമുട്ടാണ്, പക്ഷേ സാധ്യമാം, ഇതിനുള്ള വഴി എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞ് അതിനുള്ള തയ്യാറുള്ളവനാണ് ഇവിടെ പറയുന്നത്, ഉപദേശിക്കുന്നത്. അവൻ അഭ്യാസത്തെ അനുഷ്ഠിച്ചേ തീരും. ആ അഭ്യാസം കൊണ്ട് എന്ത് വരുന്നു, ഈ തടഞ്ഞു നിർത്തിയ ജലം ഒരു വഴിക്ക് സഞ്ചരിക്കുന്നു. അതാണ് മനസ്സ് സ്വന്തം ഇച്ഛാശക്തിക്കനുസരിച്ച് താൻ ആഗ്രഹിക്കുന്ന വഴിയെ പോകുന്നത്. വിഷയപ്രവണമായിരിക്കുന്ന മനസ്സ് വൈരാഗ്യം കൊണ്ട് തടഞ്ഞ് അതിനെ ആത്മപ്രവണമാക്കുന്നു, അത് ആത്മാഭിമുഖമായി സഞ്ചരിക്കാൻ തുടങ്ങും. അതാണ് ഒരു സാധകന്റെ മനസ്സ്. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ അഭ്യാസ വൈരാഗ്യങ്ങളെ ഭഗവാൻ തന്നെ നിർദ്ദേശിക്കുന്നത്, എല്ലാ ആചാര്യന്മാരും നിർദ്ദേശിക്കുന്നത്. അതിനുള്ള ഉപായങ്ങളെയാണ് ശാസ്ത്രങ്ങൾ നിരവധി നിർദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അവിടെ വാസനയെ കൂടി നിരോധിക്കണമെന്ന് പറഞ്ഞത്. ആ വാസനാ നിരോധത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ശാസ്ത്ര വാസനയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അത് എന്താണെന്ന് മനസ്സിലായത്. ഇനി അത്തരം വാസനകളെ ഏത് വാസനയായാലും നിരോധിക്കുന്നതിന് നിർദ്ദേശിക്കുന്ന എന്താണ്, അതിന് പ്രതികൂലമായ ആ വാസനയെ നശിപ്പിക്കുന്ന സദ്വാസനകളെ മനസ്സിൽ കൊണ്ടുവരിക, അതിനെ വളർത്തിക്കൊണ്ടുവരിക. അങ്ങനെയാണ് ദുർവാസനകളെ നശിപ്പിക്കേണ്ടത്. അത് പറയും മൈത്രീകരണ എന്ന് പറഞ്ഞ് പതഞ്ജലി പറയും എങ്ങനെ അത് മനസ്സിൽ മൈത്രീഭാവന വളർത്തുക, കാരുണ്യഭാവന വളർത്തുക, മനസ്സിൽ പ്രേമഭാവന വളർത്തുക, അതിന് വിപരീതമായി വരുന്ന വാസനകൾ കൊണ്ടുവരുന്നു. വാസന നമ്മൾ പ്രവർത്തിക്കുന്ന എങ്ങനെ നേരത്തെ പറഞ്ഞു, പൂർവാപര പരാമർശം കൂടാതെ മനസ്സിൽ വികാരങ്ങൾ ഉണർത്തിവിടുന്ന എന്തോ അതിനാണ് വാസന എന്ന് പറയുന്നത്. അതിന് പ്രത്യേകിച്ച് നിമിത്തങ്ങളോ കാരണങ്ങളോ ഒന്നും വേണ്ട. മനസ്സിൽ ക്രോധം ഉണ്ടാകുക, കാമം ഉണ്ടാകുന്ന ബാഹ്യമായ നിമിത്തങ്ങളില്ലാതെയും ഉണ്ടാകും. അതെങ്ങനെ ഉണ്ടാകും, ധ്യാനിക്കാനിരുന്നാൽ മതി. ധ്യാനിക്കാനിരിക്കുമ്പോൾ ഇതുവരെ ഇല്ലാതിരുന്ന ദുഷ്ചിന്തകളൊക്കെ മനസ്സ് കേഴി വരുന്നു എന്ന് പറയും. ധ്യാനിക്കാൻ ഇരുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ എന്ത് വരുന്നു, മനസ്സ് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് മനസ്സെപ്പോഴും വിഷയത്തോട് സംവേദനം പ്രതിസംവേദനമായ രീതിയിൽ നിന്നോളും. മനസ്സിനവിടെ വിഷയങ്ങളുണ്ട്, അതുകൊണ്ട് മനസ്സ് അതിൽ പിടിച്ചു കിടന്നോളും. പക്ഷെ ധ്യാനിക്കാനിരിക്കുമ്പോഴാണെങ്കിലോ വിഷയങ്ങളെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തടഞ്ഞു കഴിഞ്ഞു. തടഞ്ഞു കഴിയുമ്പോൾ എന്ത് വരുന്നു, പിന്നെ അവിടെ പ്രവർത്തിക്കുന്ന വാസനയാണ്. അതാണ് പൂർവാപര പരാമർശം കൂടാതെ, പൂർവാപര ബന്ധമില്ലാതെ ആ വാസന മനസ്സിൽ ഉണർന്നിട്ട് അവിടെ ഓരോ സങ്കല്പങ്ങളെ ഉണ്ടാകുന്നു, കാമക്രോധാദി സങ്കല്പങ്ങളെ ഉണ്ടാകുന്നു. അതുവരെ ഇല്ലാതിരുന്ന ദൃശ്യ വിചാരങ്ങളെല്ലാം മനസ്സിൽ കിടന്നു വരുന്നു വാസന. അപ്പൊ പിന്നെ അവിടെ ഇരുന്നുകൊണ്ട് പിന്നെ മനസ്സിനോട് മൽപ്പിടുത്തം നടത്തിയിട്ട് കാര്യമില്ല. അപ്പോൾ അവൻ വീണ്ടും അവൻ സാധാരണ ജീവിതത്തിലേക്ക് വന്ന് അവന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തി അവന്റെ ജീവിതത്തിൽ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിച്ച് വാക്കിനെയും ചിന്തയും അവൻ ക്രമീകരിച്ച് സദാചാര മാർഗത്തിലുള്ള സഞ്ചരിച്ച് ഒഴിവാക്കേണ്ടതിനൊക്കെ ഒഴിവാക്കി അങ്ങനെ ഒരു ശീലം അത് എല്ലാത്തിനും വരണം. എന്താണ്, ശരീരത്തിനും കരണങ്ങൾക്കും എല്ലാം വരണം, എന്നാലേ മനസ്സിന് വരത്തുള്ളൂ. അങ്ങനെ വന്ന് എല്ലാ ഭാവത്തും ശാരീരികമായും എല്ലാ രീതിയിലും എന്താണോ സാത്വികമായ ഭാവങ്ങൾ ഉൾക്കൊണ്ട് വരണം. പക്ഷെ ചെറു പറയുന്ന എന്താണോ അതും കഴിയുന്നില്ല. മനസ്സിനെ ഒരാൾ മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ധ്യാനം പഠിക്കാൻ തുടങ്ങി. ധ്യാനം ശീലിച്ചു കഴിഞ്ഞാൽ മനസ്സ് നിയന്ത്രിക്കാൻ പറ്റും എന്ന് പറഞ്ഞപ്പോൾ ധ്യാനം അയാൾ ശീലിച്ച് കുറച്ച് ദിവസം ശീലിച്ചു നോക്കിയിട്ട് മനസ്സ് നിയന്ത്രണമായില്ല. പിന്നെ കുറച്ച് ദിവസം ധ്യാനം വിട്ട് പിന്നെ അയാളുടെ ചോദിച്ചു, ഇപ്പോൾ എങ്ങനെയാണ് മനസ്സ് നിയന്ത്രിക്കുന്നത്? മനസ്സ് നിയന്ത്രിക്കണമെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ട്. പിന്നെ മനസ്സ് നിയന്ത്രിക്കണമെന്ന് തോന്നുന്നുണ്ട്. എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത്? കള്ളു പിടിച്ചിട്ടാണ് മനസ്സിനെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട്? മനസ്സിന് ധ്യാനം കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, മറ്റേ സാധനം കൊണ്ട് പറ്റുന്നുണ്ട്. ചിലർക്ക് പിന്നെ ഒരു കാര്യം ചെയ്തു, അയാൾ സമ്മതിച്ചു. ചോദിച്ചപ്പോൾ എന്താണ്, എന്റെ മനസ്സ് അതിനൊക്കെ അതീതമാണ്, അതുകൊണ്ട് അതെന്നെ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞില്ല. പറഞ്ഞു, എന്താണ് ഈ തരത്തിലൊരു ഒരു ഇത് എന്നെ കൊണ്ട് പറ്റുന്നുള്ളു, മറ്റു പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് പോയതാണ്. അത്രയെങ്കിലും സമ്മതിച്ചു. അത്രയൊരു നിയന്ത്രണമല്ല ഇവിടെ. അതിന് യോഗ ആവശ്യമില്ല, ധ്യാനം ആവശ്യമില്ല, അധ്യാത്മമൊന്നും അവിടെ ആവശ്യമില്ല. അതിന് അത് വേറെ കാര്യങ്ങളാണ്. അത്തരത്തിലുള്ള നിയന്ത്രണങ്ങളല്ല ഇന്ന് നമ്മുടെ ആധുനികന്മാരായ പല ആചാര്യന്മാരും പറയുന്ന. എന്താണ് മനസ്സിനെ നിയന്ത്രിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾ മനസ്സിനെ അതിൻ്റെ വഴിക്ക് തന്നെ വിട്ടയ്ക്കുക. അത് അങ്ങനെ വിഷയങ്ങളെ അനുഭവിച്ച് അനുഭവിച്ച് അനുഭവിച്ച് അത് മതി വരും. മതി വരുമ്പോൾ മനസ്സ് സ്വയം അടങ്ങുന്നതാണ്. അത് പഴയകാലത്ത് തന്നെ എന്താണ് പരീക്ഷിച്ച് നോക്കിയതാണ്, ഭവിഷ കൃഷ്ണപത്മേവ. അത് നമ്മൾ ശ്രദ്ധിച്ചറിയാം. നമ്മൾ ഏതെങ്കിലും ഒരു ദുർബലതയുണ്ടെങ്കിൽ, എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു ദുശ്ശീലമുണ്ടെങ്കിൽ ആ ദുശ്ശീലത്തെ നിരോധിക്കാതെ ഒരിക്കലും ആ ദുശ്ശീലത്തിൽ നിന്നും മുക്തി നേടാൻ പറ്റത്തില്ല. ആ ദുശ്ശീലത്തിന്റെ മാർഗത്തിൽ തന്നെ നമ്മൾ പോകുന്നു എന്നിരിക്കട്ടെ, ഒരിക്കലും അതിൽ നിന്നും ആ ജീവനാന്തം അതിൽ നിന്ന് മുക്തി നേടാൻ പറ്റത്തില്ല. എവിടെയെങ്കിലും ആ ദുശ്ശീലത്തെ പിടിച്ചു നിർത്തി ആ ദുശ്ശീലത്തിൽ നിന്ന് മോചനം നേടുക അല്ലാതെ ആ ദുശ്ശീലത്തിനെ തുടർന്നു പോയി കഴിഞ്ഞാൽ അതിന്റെ വാസന പെരുത്തു പെരുത്തു വരും. ഒരിക്കലും മനസ്സ് ആ വിഷയത്തെ അനുഭവിച്ച് തൃപ്തിയായി ഒരിക്കലും ആ വിഷയത്തിൽ നിന്ന് പിന്മടങ്ങത്തില്ല. മറിച്ച് എവിടെയെങ്കിലും വെച്ച് അതിനൊരു തടയിടേണ്ടി വരും. എന്നുവെച്ചാൽ ഒരു അണ സേതുബന്ധനം നടത്തേണ്ടി വരും. അവിടെ നിന്നും മനസ്സ് ആ ദുശീലത്തിൽ നിന്നും പിന്മാറി സദ്വഴിക്ക് നല്ല വഴിക്ക് സഞ്ചരിക്കാൻ തുടങ്ങും. അതുകൊണ്ടൊരിക്കലും ആ പറയുന്നു നമ്മുടെ ആചാര്യന്മാർ വളരെ മുമ്പ് തന്നെ പരിശോധിച്ച് ഉപേക്ഷിച്ചാണ് ആ വിഷയത്തെ അനുഭവിച്ച് അനുഭവിച്ച് അതിൽ. പിന്നെ ഒന്ന് സംഭവിക്കാൻ എന്താണ്, വിഷയത്തെ അനുഭവിച്ച് അനുഭവിച്ച് ഇന്ദ്രിയങ്ങളും കർണങ്ങളും ക്ഷീണിച്ച് അത് ആ വിഷയത്തെ അനുഭവിക്കാൻ അനുഭവയോഗ്യമല്ലാതായിത്തീരാം. എന്നാലും അവിടെ വിഷയവാസന മനസ്സിൽ നിൽക്കും. വീണ്ടും പുതിയൊരു ഇന്ദ്രിയത്തിനും മനസ്സിനുമൊക്കെ അത് ആ വാസന വീണ്ടും അവനെ പ്രേരിപ്പിക്കും. അതാണ് പഴയ ഏയാദിയുടെയും മറ്റും കഥയിലൂടെ ആചാര്യന്മാർ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് ആ ഒരു മാർഗവും വിഷയങ്ങളുടെ പിറകെ മനസ്സിനെ വിട്ട് വിഷയങ്ങളിൽ മനസ്സിനെ രമിപ്പിച്ച് ഇന്ദ്രിയ വൈരാഗ്യം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന നൂതന മാർഗങ്ങളും ഒരിക്കലും സാധ്യമില്ല. അതുകൊണ്ട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാകുന്ന ഒന്നാത്തും ഇന്ദ്രിയ ലാളനം, ഇന്ദ്രിയ നിയന്ത്രണമെന്ന് പറയുന്ന ഒരിക്കലും ഇന്ദ്രിയ ലാളനമല്ല, അത് രണ്ടും രണ്ടാണ്. അത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വച്ച് ഇന്ദ്രിയത്തെ വൈരാഗ്യം കൊണ്ട് ബന്ധിച്ച് മനസ്സിനെ സന്മാർഗത്തിലേക്ക് പ്രവർത്തിപ്പിക്കുകയാണ്. പിന്നെ അതുകൂടിയുണ്ട്, നമ്മൾ ഹഠാത് മനസ്സിനെ നിയന്ത്രിക്കുകയും അതേ മനസ്സിനെ തന്നെ സന്മാർഗത്തിൽ പ്രവർത്തിപ്പിക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതൊരിക്കലും വൈരാഗ്യമോ ഇന്ദ്രിയ അഭ്യാസമോ ആകത്തില്ല. അപ്പോൾ വൈരാഗ്യത്തോടൊപ്പം തന്നെ അഭ്യാസം എന്ന് പറയുന്നതും അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. രണ്ടും പരസ്പര പൂരകങ്ങളാണ്, പരസ്പര അപേക്ഷിതങ്ങളുമാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്ന എന്താണ്, അഭ്യാസ വൈരാഗ്യങ്ങളിലൂടെ, അതിന് ഏത് മാർഗം ഉപയോഗിച്ചാലും ശരി, അഭ്യാസ വൈരാഗ്യങ്ങളിലൂടെ ഇവിടെ പറയുന്നു ഇതിനെ നിയന്ത്രിക്കാൻ കഴിയും. അതുകൊണ്ട് ആദ്യം അർജുനന്റെ ആ അവസ്ഥയെ അംഗീകരിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ശരിയാണ് നീ പറയുന്നത്, മനോ നിർനിഗ്രഹം, മനസ്സ് നിഗ്രഹിക്കാൻ പ്രയാസമുള്ളതാണ്. എന്നാലും അതിനൊരു ഉപായത്തെ കാണിച്ചു കൊടുക്കുന്നു. അഭ്യാസ വൈരാഗ്യേണ സഗൃഹ്യത, അതിനെ സ്വാധീനമാക്കുക. ആഗ്രഹിക്കുക എന്ന് വെച്ചാൽ സ്വാധീനമാക്കുക, അതിനെ സ്വാധീനമാക്കാൻ പറ്റും. അതിനുവേണ്ടി ഉള്ള ശ്രമമാണ് ആധ്യാത്മിക സാധനയുടെ സർവശ്രമങ്ങളും എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ചനം അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യതേ. Thank you.